എന്താ ഇവിടുത്തെ വിഷയം? നമ്മൾ പറഞ്ഞു പറഞ്ഞു എവിടെ എത്തി? ആ പെട്ടെന്ന് വേണ്ടി ആറ് നിമിഷം പ്രയത്നിക്കണമെന്ന് പറഞ്ഞു. അത് സന്യാസിമാര് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിന് ചിന്തിക്കേണ്ട. അത് ജനങ്ങളുടെ കാര്യം അവർ നോക്കിക്കൊള്ളും. കുറഞ്ഞ വർഷം ഗുരുവിന്റെ അനുയായികൾ പരമ്പര എന്നൊക്കെ പറയുന്ന സന്യാസിമാരിതെങ്ങനെ പ്രായോഗികമാക്കും എന്നുള്ളതാണ്. അതിനെ കുറിച്ചാ ചിന്തിക്കുന്നു. എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും? അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചിന്തിക്കണം. എന്താണോ സന്യാസി എങ്ങനെയായിരിക്കണം, അതാണ്. എന്നാലും പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിഷയം വരുന്നു. സന്യാസി എങ്ങനെയായിരിക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ സന്യാസി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സന്യാസിയുടെ നിലപാട് എന്തായിരിക്കും? അതെങ്ങനെയായിരിക്കണം? അതെല്ലാവർക്കും വേണ്ട കാര്യമാണ്. ആ സമൂഹത്തെ കണക്കിലെടുത്ത് വേണം പ്രവർത്തിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമൂഹത്തിന്റെ ഒരു പൊതുവായ കാഴ്ചപ്പാടുണ്ട് എന്ന് വെച്ചാൽ, അവിടെ സമൂഹത്തെ അവഗണിച്ചിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. സന്യാസിമാരെ കുറിച്ച് പൊതുവെ പറയാം, ഒരു സർവതന്ത്ര സ്വതന്ത്രന്മാരാണ്. ഈ സർവതന്ത്ര സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല അത് പറയുന്നു. എന്താണ് എന്റെ അർത്ഥം സർവതന്ത്ര സ്വതന്ത്രം? അങ്ങനെയൊക്കെ നമ്മൾ ധരിച്ചിരിക്കുന്നു. അതൊന്നുമല്ല എന്റെ അർത്ഥം. തന്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം, സർവതന്ത്രം എന്ന് പറഞ്ഞാൽ സർവ ശാസ്ത്രങ്ങൾ. സ്വതന്ത്രന്മാരായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണോ സർവശാസ്ത്രങ്ങളുടെയും അർത്ഥനിർണയത്തെ ചെയ്യുന്നതിന് പ്രാപ്തിയുള്ളവരെന്നാണ് എന്റെ അർത്ഥം. നമ്മൾ രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളൂ, അതല്ല എന്റെ അർത്ഥം. എല്ലാ ശാസ്ത്രങ്ങളുടെയും തന്ത്രം എന്ന് വെച്ചാൽ ശാസ്ത്രമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ താല്പര്യത്തെ നിർണയം ചെയ്യുന്നതിനുള്ള കഴിവ്, അതാണ് സ്വാതന്ത്ര്യം. പരാശരം കൂടാതെ തന്നെ ഇന്ന എല്ലാ ശാസ്ത്രങ്ങളുടെയും താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഉള്ള കഴിവ്, അതാണ് സ്വാതന്ത്ര്യം. അത് ശാസ്ത്രങ്ങളെ സംബന്ധിച്ച് പറയുന്നതാണ്. അല്ല, സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ സന്യാസിക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ല എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത്. അതല്ല, ഈ അങ്ങനെയുള്ള പഴയ ഒരു രീതി അനുസരിച്ച് പറയുന്നു. പണ്ട് ശരിയായ ശാസ്ത്രബോധമൊക്കെ ഉണ്ടായിട്ടാണ് ഒരാൾ സന്യാസത്തിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. എന്നാൽ അതിന്റെ സാരത്തിന് മാറ്റം വരാൻ പാടില്ല. അതാണ് സർവതന്ത്ര സ്വതന്ത്രം. അപ്പൊ ഇവിടെയും ഒരു ശാസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്, ഒരു മതം എന്ന് പറയുന്നത് ശാസ്ത്രം തന്നെയാണ്. അപ്പൊ അതിന്റെ താല്പര്യം എന്താണെന്ന് നിർണയിക്കാൻ കഴിവുണ്ടോനായിരിക്കുക എന്നുള്ളതാണ് സന്യാസി. അപ്പൊ അത് ഒരു മതം മാത്രമല്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഇതിനെ തന്നെ ഒരു സനാതനധർമ്മം എന്ന് പറയുന്നു. ഈ പറഞ്ഞു വരുന്ന സനാതനധർമ്മമല്ല, എസ് എൻ ഡി പിക്ക് അയച്ച ഒരു സന്ദേശത്തിൽ ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന സനാതനധർമ്മത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് പറയുന്നു. എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സനാതനമെന്ന് പറയുന്നു. സമൂഹത്തിൽ അത്രമാത്രം പ്രായോഗികമായിരുന്നു എന്നുള്ളതല്ല, ആശയങ്ങളുണ്ടായിരുന്നു, ചില വ്യക്തികൾ അതിന് സ്വീകരിച്ചിരുന്നു. അത് സനാതനമാണ്. അല്ലാതെ ഈ പറഞ്ഞു വരുന്ന ഇന്ന് പ്രസംഗിക്കുന്ന സനാതന ധർമ്മം, അവിടെ ഈ ഒരു ജാതിയും ഒരു മതവുമൊന്നും ഒരു ദൈവവുമില്ല, രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണം. ഗുരു പറയുന്ന സനാതന ധർമ്മം എന്ന് പറയുന്നതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അല്ല, ഇന്ന് പറയുന്ന ഹൈന്ദവമായ സനാതന ധർമ്മമല്ല. അവിടെ ഒരു ജാതിയില്ല, ഒരു മതമില്ല, ഒരു ദൈവമില്ല, പിന്നെ അതല്ല. ആ സനാതനധർമ്മത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. നിലവിലുള്ള മതങ്ങളൊന്നും സ്വീകാര്യമല്ല എന്ന് തോന്നിയാണ്, അങ്ങനെയും പറയുന്നു. ഇന്നിപ്പോ പല മതങ്ങളുണ്ട്, നിങ്ങൾക്ക് ഈ മതങ്ങളൊന്നും ശരിയല്ല എന്ന് തോന്നുകയാണ്. ഇതിനെ സ്വീകരിക്കാം, ഒരു ജാതി ഒരു മതം ഒരു ജീവിത ദൈവം എന്ന് പറയുന്ന ഈ സനാതനധർമ്മത്തെ സ്വീകരിക്കാം. ഇതെന്ത് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന തന്നെയാണ്. അതിനാണ് ഈ ഒരു മതം വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടു അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പറയുന്ന കാലഘട്ടത്തിൽ മതം ഈ രാഷ്ട്രീയത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്തിയിട്ടില്ലായിരുന്നു. അന്ന് മതത്തിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നും, പക്ഷെ അത് വേറെ തരത്തിലായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല, കേവലം മതം എന്ന് പറയുന്ന ഒന്നില്ല, മതരാഷ്ട്രീയവും. അത് ഒളിഞ്ഞും തെളിഞ്ഞും ചിലര് പരസ്യമായി മതത്തെ കൂട്ടുപിടിച്ചു തന്നെ രാഷ്ട്രീയം പറയും, ചിലര് പരോക്ഷമായി ഞങ്ങള് മതേതരം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, മതത്തിനെ കൂട്ടുപിടിക്കുന്നു. അതാണ് ഈ മതരാഷ്ട്രീയമാണ് ഇന്നത്തെ ഈ രക്തച്ചൊരിച്ചൽ. ഇപ്പൊ തന്നെ ഇന്നലെ എങ്ങനെയാണോ രണ്ടു പേരെ തട്ടിയില്ലേ, രണ്ടു കൂട്ടരും ഇതെന്തുകൊണ്ടാണ് അവർ കൊല്ലുന്നത്? മതരാഷ്ട്രീയം. അത് കൊലയുടെ വഴി എന്ന് പറയുന്നത് മതരാഷ്ട്രീയം വന്നാൽ കൊല വരും അവിടെ. ഏതെങ്കിലും എന്നിട്ട് പരസ്പരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പറയാണ് ഞങ്ങള് അങ്ങനെ കൊല്ലാൻ ഉദ്ദേശിച്ചില്ല, പിന്നെ ഞങ്ങൾ കൊന്നത് മുമ്പ് ഞങ്ങൾ ഒരാളെ കൊന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ അവർക്കും പറയാൻ പറ്റും എന്താണ് പണ്ട് ഞങ്ങളൊരാളെ കൊന്നിട്ടുണ്ട്. അപ്പൊ പറയാ അതിന് മുമ്പ് നിങ്ങളല്ലേ കൊന്നാന്ന് ചോദിച്ചാ പറയാ അതിന് മുമ്പ്. ഇതാണ് സനാതന ധർമ്മം, ഇങ്ങനെ കൊല. എങ്ങനെ അത്? ചിലപ്പോ മാനസിക വിഭ്രാന്തി ഉള്ളവരായിരിക്കും. അത് തന്നെ, അത് ചിലപ്പോ ഈ അത് മിക്കവാറും മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളാകാൻ സാധ്യതയുണ്ട്. അല്ലാതെ അവിടെയൊന്നും ആരും ചാടിക്കയറത്തൊന്നുമില്ല. ഒരിക്കലും അത് അസാധ്യമായ കാര്യം, ഒരു മനുഷ്യൻ അങ്ങനെ ചിന്തിക്കില്ല. ഈ സ്വർണക്ഷേത്രം എന്ന് പറയുന്നിടത്തെ നമ്മൾ പോയി കണ്ടാൽ മനസ്സിലാകും. അവിടെ ഈ ഒരു ഗ്രന്ഥ സാഹിബ് ഇരിക്കുന്നിടത്തൊന്നും ഒരാൾക്ക് സാമാന്യ ബുദ്ധിയുള്ള നോർമലായ ഒരാൾ ഒരു കാരണവശാലും അവിടെ ചാടിക്കയറാൻ തയ്യാറാവില്ല. അതൊന്നും കയറുന്നത് എളുപ്പമല്ല, മാനസിക വിഭ്രാന്തിയുള്ള ഒരാളായി തല്ലിക്കൊന്നും അങ്ങനെ. അത് പിന്നെ അവിടെ ഒന്നും നോക്കത്തില്ലല്ലോ, അവൻ നോർമലാണോ. പക്ഷെ ഇതങ്ങനെയല്ല, ഇവിടെ നടക്കുന്നത് മതരാഷ്ട്രീയം. ഇങ്ങനെ പരമ്പരയായി കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പഴയ കണക്ക് പറയണമെങ്കിൽ ഒരിക്കലും അവസാനിക്കില്ല. പഴയ കണക്ക് മുമ്പ് ഞങ്ങളുടെ ഒരാളെ കൊന്നതുകൊണ്ടാണ് ഞങ്ങൾ കൊല്ലുന്നതെന്ന് പറയണമെങ്കിൽ അതെവിടെ ചെന്നേക്കും? അതിങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് പേരെ പണ്ട് പലയിടത്തും കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാനിപ്പിക്കാനാണെങ്കിൽ പഴയ കണക്ക് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ അതിനൊക്കെ മുമ്പിലൊക്കെ കാണും, ഒരുപാട് കാണും, അതിനൊക്കെ മുമ്പിൽ കാണും. പിന്നെ അങ്ങ് പിന്നിലേക്ക് പോയി പോയി ബാബർ അതിനു മുമ്പൊക്കെ പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് കണക്കുകൾ പറയാൻ കേട്ടു, കൊന്നതിന്റെ കണക്കുകൾ. അപ്പൊ അതെല്ലാം പരിഹാരമില്ല. അങ്ങനെ പഴയ കണക്കുകൾ പറഞ്ഞാൽ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്, പുരോഗമിക്കുകയാണ്. ഈ പഴയ കണക്കുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക, അത് ഈ കൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊക്കെ ഒരു നേട്ടമാണ്. കാരണം ഇവർക്ക് രക്തസാക്ഷികളെയും ബലിദാനികളെയൊക്കെ കിട്ടുമ്പോൾ അത് അവർക്ക് വർഷം തോറും ആഘോഷിക്കാം. കണ്ടോ, ഇത്രയും പേരുടെ രക്തം കൊണ്ട് ഞങ്ങൾ കെട്ടിപ്പടുത്തതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം എന്നെല്ലാവർക്കും പറയാം. പക്ഷേ ഇവര് ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. എന്താണ് ആ ഭാഗം ചിന്തിക്കില്ല? മരിച്ചവൻ അവനെ സ്നേഹിക്കുന്നവര്, അവന്റെ അമ്മ ഉണ്ടെങ്കിൽ അമ്മ, ഭാര്യ, മക്കൾ, അവരുടെയൊക്കെ കാര്യം എന്താണ്? ഈ കൊല്ലുന്നവരത് ചിന്തിക്കത്തില്ല. അവര് ഒരാളെ പുള്ളി തുടങ്ങും, എന്നിട്ട് അവനെ അങ്ങ് ഇല്ലാതാക്കും. അപ്പൊ അവനോട് അവനെ ഇഷ്ടപ്പെടുന്നവര് അവനെ ഒഴിവാക്കാൻ വയ്യാത്ത എത്രയോ മനുഷ്യ ജീവിതങ്ങളുണ്ട്. അവരുടെയൊക്കെ ഭാവി എന്താവും? അവർക്ക് സന്താനങ്ങളുണ്ടെങ്കിൽ ആ കുട്ടികൾ നാളെ എങ്ങനെ വളരും? ആരുടെ സംരക്ഷണയും വളരും? അവരുടെ ജീവിതം എന്തായിരിക്കും? സ്വാഭാവികമായും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ സമാധാനപ്പെടും. പക്ഷെ ഒരാളെ കഴുത്തിറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്കതൊരിക്കലും ജീവിതം മുഴുവൻ അവർക്കതൊരു പേടി സ്വപ്ന വരും. എന്തിനങ്ങനെ കൊന്നു എന്നുള്ള ഒരു ചോദ്യം വളർന്നു വരുമ്പോൾ എന്റെ മനസ്സിൽ ഇല്ല. പഴയകാലത്തെ എന്താണ് ഉദയനന്റെ ചേകവരുടെ ഒക്കെ പക പോലെ ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് അസംബന്ധമാണ്, ഇത് ശരിയായ കാര്യമല്ല. ഇത് മതരാഷ്ട്രീയമാണ്, കേവലം മതമല്ല. ഇത് പ്രത്യക്ഷമായി മതരാഷ്ട്രീയമുണ്ട്, പരോക്ഷമായും ഉണ്ട്. മതതീവ്രവാദത്തില് ഇങ്ങനെ തീവ്രവാദികൾ തമ്മിലടിച്ച് ചാവുമ്പോഴത്തേക്ക് കുറച്ചുപേര് മാറി നിന്നിട്ട് ഇവന്മാര് തമ്മിലടിച്ച് ചാവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഭാവമുണ്ട്. ഇവന്മാര് തീവ്രവാദികളിൽ അടിച്ച് ചാവട്ടെ. അപ്പൊ എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ചിലർ പ്രത്യക്ഷമായും ചിലർ പരോക്ഷമായും. എന്നാ പരസ്യമായി എല്ലാവരും ഇതിനെ അപലപിക്കും, പ്രതികരിക്കും, നിന്ദിക്കും. അതൊക്കെ വെറുതെ, അതെല്ലാം വെറും മുഖം മൂടികളാണ്. ഇതൊക്കെ നടക്കണമെന്നാണ് ഈ മതരാഷ്ട്രീയക്കാരെല്ലാം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വേണം. എന്നിട്ട് ഇത് നടക്കുമ്പോൾ അവരിൽ നിന്ന് കാൽക്കുലേറ്റർ എടുത്തു വെച്ച് കണക്ക് കൂട്ടും. എന്താണോ ഇപ്പൊ നമ്മുടെ പക്ഷത്തിൽ എത്ര വോട്ട് കൂടിയിട്ടുണ്ട്, എത്ര കുറഞ്ഞിട്ടുണ്ട്, ഇതാണ് അവർ കണക്ക് കൂട്ടുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഇതിലൊന്നും പെടാത്ത ഒരു വലിയ സമൂഹമുണ്ട്. ഇതൊരു ന്യൂനപക്ഷമാണ്, ഈ ഹിംസയ്ക്ക് നടക്കുന്നത്. ഭൂരിപക്ഷത്തിന് ഇതിലൊന്നും താല്പര്യമില്ല. അപ്പോ അതില് അവരുടെ എണ്ണം കൂടി വരണം. ഇതിന് ഇത്തരം കാര്യങ്ങൾ ഒറ്റപ്പെടണം, എന്നാലേ ഇതിന് മാറ്റം വരത്തുള്ളൂ. കൊല്ലുന്നവന്റെ വീരകൃത്യത്തെ കുറിച്ചല്ല, ചത്തവന്റെ കുടുംബത്തെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇതിനൊരു മാറ്റം വരുന്നത്. ഇത് വളരെ രസകരമായ കാര്യം. ഈ രണ്ട് കൂട്ടരും കൊന്ന രണ്ട് കൂട്ടരും അവരവരെ പക്ഷെ ന്യായീകരിക്കുകയാണ്. രണ്ടുപേരും കൊന്നിട്ടാണ്. എത്ര ലജ്ജയില്ലാതെയാണ് മനുഷ്യൻ. എല്ലാവരും പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയാണ്. എന്താണ് എതിരാളി ചെയ്തത്? ശരിയല്ല. അപ്പൊ താൻ ചെയ്തത്? അതങ്ങനെ ശരിയാവും. താൻ ചെയ്തത് എങ്ങനെ ശരിയാവും? ഇനി രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ ഇതിനെ അപലപിക്കുന്നു. അവര് ചെയ്യുന്നത് അവരിത് തന്നെ ചെയ്യും. അവരും ചെയ്യും ഇത് തന്നെ. മതരാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ അപകടമാണ്. അതുകൊണ്ടാണ് ഗുരുവും പറഞ്ഞത് ഈ മതവും രാഷ്ട്രീയവുമായിട്ട് ബന്ധം പാടില്ല. മതത്തിന്റെ പേരിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ രാഷ്ട്രീയം മതത്തിന് കീഴടങ്ങാനോ പാടില്ല. ഇവിടെ രണ്ടാണ് സംഭവിക്കുന്നത്. ഒന്ന് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ മതത്തിന് കീഴടങ്ങും. അവരെ ഏതെങ്കിലും ഒരു മതത്തെ സപ്പോർട്ട് ചെയ്ത് വേറൊരു മതത്തിന് എതിരായി, അത് വോട്ടിന്റെ കണക്ക് കൂട്ടലനുസരിച്ചിട്ടാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ്. അതിനപ്പുറം ആരും ചിന്തിക്കുന്നില്ല. എങ്ങനെയും വോട്ട് പിടിക്കുക, ജയിക്കുക, അധികാരത്തിൽ വരിക, അതിനു വേണ്ടിയിട്ട് എത്ര ഹീനമായ കർമ്മത്തിന് വോട്ട് നീക്കി. സമൂഹം ഇതിനെതിരായി ചിന്തിച്ചാലേ രക്ഷയുള്ളൂ. അത് സമൂഹത്തിനെതിരായി ചിന്തിക്കണമെങ്കിൽ നിരന്തരം ഹിംസക്കെതിരായി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. കുറച്ചുപേർ വിചാരിക്കുന്നുണ്ട് ഇതാണ് മെടുക്ക്, ഇതാണ് സാമർത്ഥ്യം, ഹിംസയാണ് സാമർത്ഥ്യം എന്ന് കുറച്ചുപേർ വിചാരിക്കുന്നു. അവരുടെ എണ്ണം കുറയ്ക്കണം. ഹിംസയിൽ നിന്ന് മനുഷ്യൻ പിന്മാറണം. പിന്മാറണമെങ്കിൽ നിരന്തരമായ ഉദ്ബോധനം സമൂഹത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ പറയുന്നുണ്ടല്ലോ അപരന് വേണ്ടി അഹർ നിശം പറയുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സന്യാസിമാർക്ക് ചെയ്യാം. ഈ സന്യാസിമാരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗത്തു നിന്നാ ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ പരസ്യമായിട്ട് വന്നിട്ട് ഹിംസ ശരിയല്ല, ഹിംസ ശരിയല്ലെന്ന് പറയുമ്പോൾ അവരെല്ലാ ഹിംസയും നിഷേധിക്കേണ്ടി വരും. മതരാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഹിംസയും അല്ലാത്ത രാഷ്ട്രീയക്കാർ ചെയ്യുമ്പോഴും ഒക്കെ അത് ശരിയല്ല എന്ന് സമൂഹത്തെ എപ്പോഴും ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. നിരന്തരം ബോധിപ്പിക്കുന്ന അതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് സന്യാസിമാർ ചെയ്യേണ്ടത്. പക്ഷെ അതിന് വേറെ പ്രശ്നമുണ്ട്. എന്താണോ ഇപ്പൊ സന്യാസിമാർ ഇത് വന്നു, ശരി ഹിംസ പിന്തിരിയണം, ഹിംസ അല്ല ചെയ്യേണ്ടത് എന്നൊക്കെ സന്യാസികൾ പറഞ്ഞു, ഉടൻ തന്നെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ തമ്മിലടിക്കുന്നതോ എന്ന് ചോദിക്കും. അങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ശരി, നിങ്ങൾ മറ്റുള്ളവരെ ഹിംസിക്കാൻ പോകുന്നില്ല, പക്ഷെ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു? തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സന്യാസി, അതാണ് സന്യാസി ഉണ്ടാകുന്നത്. പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിന് വെർബലിസം എന്ന് പറയും. വെർബലിസം വെറുതെ വായു കൊണ്ടിരിക്കുന്നു. ഒരു ദക്ഷിണ ഉപേക്ഷിച്ചിട്ടുണ്ട്, ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്താ ആരവിടെ എന്താ ഉപേക്ഷിച്ചിരിക്കുന്നത്? ആരും ഒന്നും ഉപേക്ഷിക്കുന്നൊന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ? പിന്നെ ആരും ഒന്നും ഉപേക്ഷിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ വെറുതെ ഒരു ഷോയ്ക്ക് പറയുന്നു. അതൊരു ഷോയ്ക്ക് പറയുന്നു. ആരും ഒന്നും ഉപേക്ഷിക്കുന്നില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാണും. ഇപ്പൊ ഈ സന്യാസി ഇപ്പോ ഹിമാലയത്തിലൊക്കെ ചെന്നാല് ഒരുപാട് സന്യാസിമാരിങ്ങനെ പൊത്തുകളിലും തവളയൊക്കെ ഇരിക്കും പോലെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതാണ്. പൊത്തുകളെന്ന് പറഞ്ഞ മനസ്സിലായി, ചെറിയ ചെറിയ ഗുഹകള്. ഗുഹകളിലൊന്നും അങ്ങനെ ഇല്ല, എന്നാലും ഗുഹ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. റൂമുകളിൽ ഒക്കെ ഇരിക്കുന്നതാണ്. അവർ പുറത്തൊന്നും ഇറങ്ങാതെ ഒരുപാട് പേര് പല സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഹിമാലയുണ്ട്, ഓരോരോ പോക്കറ്റുകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മരുത്തോമനെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം, അവിടെയൊക്കെ ചെറിയ ചെറിയ കുടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ആൾക്കാർ. അപ്പോ അങ്ങനെ പല സ്ഥലങ്ങളുമുണ്ട്, ഗുജറാത്തിൽ പോയാൽ കാണാം, പല പല സ്ഥലങ്ങൾ കാശിയിൽ പോയാൽ കാണാം, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ സന്യാസിമാർ ഒറ്റയ്ക്ക് ഇരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾ ആദ്യം ചെന്ന് കാണുന്നവരെ വിചാരിക്കും ഇവരെന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും. ഒന്നുമില്ല, ഇവർക്ക് വേറെ ഒന്നും ആകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇവർക്കൊണ്ടാകെ ജീവിതത്തിൽ കഴിയുന്ന കാര്യം എന്താണോ ഇങ്ങനെ ഓരോ പൊത്തുകൾക്ക് അകത്തിരിക്കുക എന്നുള്ളത്, അതാണ് എന്റെ വാസ്തവം. അവർക്ക് വേറെ ഒന്നും കഴിയത്തില്ല. അവര് അവരുടേതായ മാനസികവും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളോട് അവർ മല്ലടിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതാണ് ഇങ്ങനെ പോയി ഉൾവലിഞ്ഞ് എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്. അവർക്ക് ആക്റ്റീവാകാൻ കഴിയത്തില്ല. അത് അവരുടേതായ വ്യക്തിത്വത്തിന്റെ പ്രശ്നങ്ങളാണ്, വ്യക്തിത്വ വികലതകളാണ്, കൂടുതലും അങ്ങനെയാണ്. അല്ല ആരും ഇങ്ങനെ ഇരിക്കുന്നവരൊന്നുമല്ല, 99% അങ്ങനെയാണ്. പിന്നെ ഈ ഒരു അവശതയുണ്ടല്ലോ, അവരനുഭവിക്കുന്ന മാനസികമായ ഒരു അവശത, അതെങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാൻ കഴിയാത്തതുകൊണ്ട് നാരായണ കൃഷ്ണ ഗോവിന്ദ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഈ വിളിക്കുന്നൊക്കെ അവനവന്റെ ഉള്ളിലിരിക്കുന്ന അസ്വസ്ഥത പുറത്തു വരുന്നതാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാൻ വയ്യാത്തതുകൊണ്ട് ഒരുപക്ഷെ അത് അവർക്ക് ഗുണമായിരിക്കും. കാരണം നമുക്ക് ഒരു വ്യക്തിക്ക് അവൻ തന്നെ ഒരു സമസ്യയായി തീരുമ്പം അവന് അവന്റെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെയെങ്കിലും ഒതുങ്ങിപ്പോയി ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒതുങ്ങിയിരുന്നു ഒരു ശ്രമം നടത്തുന്നു, ആ ശ്രമം അങ്ങനെ നടത്തി നടത്തി അവന്റെ ജീവിതം അവസാനിക്കും. അധികം ഇതിനകത്തൊന്നും ഒന്നുമില്ല. അതുകൊണ്ട് ഈ ചോദിച്ചില്ല എന്താണ് എല്ലാവരും നിങ്ങളൊക്കെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്, അവർക്ക് ഉപേക്ഷിക്കാവുന്ന എന്തെങ്കിലും വേണ്ടേ ഉപേക്ഷിക്കും? എന്താ ഉള്ളത്? നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എന്തെങ്കിലും നേടണം. എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ഇത്രയും കാലം എന്ത് നേടി എന്ന് പറഞ്ഞു? നേടിയിട്ടല്ലേ ഉപേക്ഷിക്കുന്നു. ഒന്നും നേടാത്തവങ്ങനെ ഉപേക്ഷിക്കുന്നു. ഇതൊക്കെ വെറുതെ ഭംഗി വാക്കുകയുള്ളു. അവനെ സംബന്ധിച്ച് ഇത്രയൊക്കെ പറ്റും, അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു. ജീവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഈ വലിയ വായു കൊള്ളാത്ത വാക്കുകളൊന്നും പറയാതിരുന്നാണ്. ഏത് അതല്ലേ നമ്മള് പറഞ്ഞു വരുന്നത്? ആദ്യം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അവൻ ആദ്യം ശരിയാവും. സമൂഹത്തില് സന്യാസിക്ക് ഇന്നും ഒരുപാട് ഒരുപാട് പ്രവൃത്തികൾ ചെയ്യാനുണ്ട്. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവൻ സ്വയം അവൻ തന്നെ മാനേജ് ചെയ്യാൻ ആദ്യം പഠിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോ ഒന്ന് ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഗുരു എന്ത് ചെയ്യുന്നു? ഗുരു ഉപദേശിക്കുകയും ചെയ്യുന്നു, പ്രവർത്തിക്കുകയും ചെയ്യുന്നു, രണ്ടും ചെയ്യുന്നു. വെറുതെ ഉപദേശിക്കുക. ഇപ്പൊ ഗുരുവിന്റെ ശിഷ്യന്മാരൊക്കെ പലരും ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾ മനസ്സിലായിക്കോ. അവരൊക്കെ പലരും ഒരുപാട് ബുക്കുകൾ എഴുതി പ്രസിദ്ധീകരിച്ചു, ഞാൻ ഇത്ര ബുക്ക് എഴുതി എന്നൊക്കെ പറയും. പക്ഷെ അതിനപ്പുറം അവർക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ ഗുരു ഇത് രണ്ട് സമന്വയിപ്പിച്ച ആളാണ്. എന്താണ് ആത്മീയമായ ചിന്തയും ഭൗതികമായ പ്രവൃത്തി? ഒരു പ്രവർത്തിച്ചെന്ന് വെച്ചാൽ വളരെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആൾക്കാരെ കണ്ട് അവരെ സംഘടിപ്പിച്ച് അന്നത്തെ കാലത്ത് അന്നത്തെ ആവശ്യത്തിനനുസരിച്ച് അന്ന് എന്താണോ ആവശ്യമായിരുന്നത് അതനുസരിച്ച് സ്കൂളുണ്ടാക്കി, ദേവാലയങ്ങളുണ്ടാക്കി. അന്ന് മനുഷ്യന് അതൊക്കെ ആയിരുന്നു ആവശ്യം, സംഘടനകളുണ്ടാക്കി. ഇത് കൂടുതലൊക്കെ ഒരു മനുഷ്യൻ എന്താ ചെയ്യുന്നത്? പിന്നെ എല്ലാവർക്കും സ്വീകാര്യങ്ങളായ ഉപദേശങ്ങളും കൊടുത്തു. അത് എല്ലാവരും സ്വീകരിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ആർക്കും സ്വീകരിക്കത്തക്ക കാര്യങ്ങളാണ് ഗുരു പറഞ്ഞതല്ല. അത് സ്വീകരിക്കാതിരിക്കുന്ന എന്താണ്? അത് അത് ഞാൻ മുമ്പ് പറഞ്ഞപോലെ അതൊരു ചരിത്രപരമായ ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് അത് എല്ലാവരും സ്വീകരിച്ചില്ല, എല്ലാവർക്കും അത് ആവശ്യമായി വന്നില്ല. അന്നത്തെ മനുഷ്യന്റെ അന്നത്തെ അല്ല ഇന്നത്തെ സാമുദായിക മത ചിന്തകളാണ് മനുഷ്യനെ അത് സ്വീകരിക്കുന്നതിന് അടുപ്പിച്ചതും അകറ്റിയതും രണ്ടും. സാമുദായിക ചിന്ത കൊണ്ട് തന്നെ കുറെ പേരെ സ്വീകരിച്ച്, സാമുദായിക ചിന്ത കൊണ്ട് തന്നെ കുറെ പേരെന്ത് ചെയ്തു, മാറിപ്പോയി. രണ്ടിന്റെയും പിന്നിൽ തന്നെയാണ് ആ ഉപദേശത്തിനും കുഴപ്പമുള്ളത് കൊണ്ടല്ല, അന്നത്തെ സാഹചര്യത്തിൽ. പിന്നീട് വന്നപ്പോ ശിഷ്യന്മാര് ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണം, പ്രാപ്തിയുള്ളവർ അത്രയും പ്രാപ്തിയുള്ളവർ ഇല്ലാതിരുന്നു, അതിവിടെ ഉണ്ടല്ലോ. ഇപ്പോ അതൊരു പ്രധാന കാരണമാണ്. പിന്നെ അതിൽ കുറച്ച് പ്രാപ്തിയുള്ളവർ ചിന്തിക്കാനും എഴുതാനും കഴിവുള്ള ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്തു, അവരത് ചെയ്തു, കുറച്ച് പേർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ചിന്തയും പ്രവൃത്തിയും ഒരുമിപ്പിക്കാൻ പിന്നെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇന്നുവരെയും. അത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ചിലരൊക്കെ പ്രവർത്തനത്തിലേക്ക് ചാടിയിറങ്ങിയപ്പോൾ അവരെ കഴുകിച്ചിപ്പോയി. അതാണ് ശിവയിലൊക്കെ സംഭവിച്ച അപജയം, അപചയം. ഇവിടെ പറയുന്ന അപജയമാണ്, അപജയം വേറെ അപചയം വേറെ. ഇവിടെ കലാപ ഭൂമിയാക്കി അതാണ് വഴിതെറ്റി സഞ്ചരിച്ചു. അപ്പോൾ അങ്ങനെയും പോകാൻ പാടില്ല. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, സന്യാസിക്ക് സാമൂഹ്യ പ്രതിബദ്ധത വേണം, പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടാനും പാടില്ല. അത് രാഷ്ട്രീയക്കാരനെ പോലെ അല്ല, സന്യാസി സമൂഹം കാണുന്ന വേറെ രീതിയിലാണ്. അപ്പോൾ സമൂഹത്തിലേക്ക് ചാടിയിറങ്ങുമ്പോൾ സ്വയം തന്നെ നശിപ്പിച്ചിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് ഉണ്ടവനൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ അത്, അതിന് വ്യത്യാസമുണ്ട്. അതായത് ആരോപണം ആരുടെ പേരിലും ഉണ്ടാകാം. ഇപ്പോ അത് അതിനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഈ സന്യാസി ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോ എന്തിനാ ശ്രദ്ധിക്കേണ്ടത്? അതായത് അത്തരം ആരോപണത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ ആണ് ആരോപണങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി പ്രവർത്തിക്കുക. അതാണ് പറയുന്നത് സമൂഹത്തെ അവഗണിക്കരുത്. ഇപ്പോ സംഘം, ധർമ്മസംഘം, ഒരു ഉദാഹരണം ഞാൻ പറയാം. സംഘത്തിൽ ഒരാളിപ്പോ അംഗമായി നിന്ന് പ്രവർത്തിക്കുന്നു, സന്യാസി സംഘം. അപ്പോ ഒരാളുടെ പേരിലൊരു ഗുരുതരമായ ഒരു ആരോപണമുണ്ടായി സംഘത്തിലെ ഒരാളുടെ പേരിൽ. അപ്പോൾ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ശരിയും തെറ്റും ശരിക്കും ബോധ്യമാവുന്ന ആ വ്യക്തിക്കായി അല്ലേ ഈ പറയുന്നതിൽ എന്തെങ്കിലും കടമ്പുണ്ടോ ഇല്ലയോ? ഇല്ലാതെയും പറയാം. പരസ്പര മത്സരം കൊണ്ടും അസൂയ കൊണ്ടും വിദ്വേഷം കൊണ്ടും ഒക്കെ പറയാം. അല്ല, ആ വ്യക്തിക്ക് സ്വയം ബോധ്യപ്പെടുകയാണ് ഈ പറയുന്ന ആരോപണത്തിൽ കടമ്പുണ്ട്. എന്തായാലും ആ വ്യക്തിക്ക് അറിയാൻ പറ്റും, അവനവന് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യും? ആ വ്യക്തി സ്വയം ഡിസിപ്ലിൻ സ്വീകരിക്കണം. മറ്റുള്ളവരൊരാളെ എല്ലാവരും കൂടെ ചേർന്ന് ഒരാളെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എല്ലാവരും എതിർക്കുന്നത്. സ്വയം ഒരാൾക്ക് ഒരു ഡിസിപ്ലിൻ സ്വീകരിക്കാം അല്ലേ? അപ്പൊ സ്വയം എന്താ ഡിസിപ്ലിൻ സ്വീകരിക്കുന്ന അയാൾ എന്താണ്? അയാള് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കരുത്. അയാൾ മാറി ചെയ്യണം, അയാൾ ലീവ് എടുക്കണം, അയാൾ സ്വയം സസ്പെൻഡ് ചെയ്യണം. പിന്നെ സാധാരണ സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പിശകുന്ന എന്ത് ചെയ്യും, സ്ഥാപനം അവരെ സസ്പെൻഡ് ചെയ്യും. ഇതങ്ങനെയല്ല, സ്വയം എന്ത് ചെയ്യണം, സ്വയം ഒരു ഡിസിപ്ലിൻ സ്വീകരിക്കും, തന്നെ തന്നെ സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് അയാൾ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും, അയാൾക്കത് ബോധ്യമുണ്ട്. ആ ശരി, കാരണം മനുഷ്യനാണ്, മനുഷ്യന് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും. അങ്ങനെ ഇല്ലാത്തൊരു മനുഷ്യനില്ല ലോകത്ത്. എത്ര വലിയ ആദർശം പറഞ്ഞാലും ശരി, എത്രയൊക്കെ ബോധമുണ്ടെങ്കിലും ശരി, മനുഷ്യനിൽ വീഴ്ചകൾ സംഭവിക്കും. പക്ഷെ ആ വീഴ്ചകളെ കുറിച്ച് സ്വയം ബോധ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ അയാൾ പ്രവർത്തന രംഗത്ത് നിന്നും മാറി. അതിനൊരു ഭൂഷണമായി കൊണ്ട് കടന്ന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അയാൾ പ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കരുത്, അയാൾ മാറിയില്ല. അങ്ങനെ മാറിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. അങ്ങനെ മാറിയിരിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ എവിടെയെങ്കിലും ഏകാന്തമായിരുന്നു, അയാൾ എന്തായാലും ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ ഏത് സമയവും ഒരു മനുഷ്യന് സ്വയം കറക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, രണ്ടുമുണ്ട്. അപ്പോ ഇപ്പോൾ ഈ ലോകത്തെല്ലാം 10-40 രാജ്യങ്ങളിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞറിയാം എന്താണ്, വധശിക്ഷ. അത് അവർ നിർത്തിയിട്ടുണ്ട്, പഴയ കാലത്തൊക്കെ നടപ്പിലിരുന്നതാണ്. എന്തുകൊണ്ട്, ഒന്ന് ഒരാൾ എത്ര ഭീകരമായ കുറ്റകൃത്യം ചെയ്താലും ശരി, അയാൾക്ക് സ്വയം തിരുത്തുന്നതിനൊരവസരം കൊടുക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അയാൾ ചെയ്ത് വളരെ ഹീനമായ കർമ്മമായിരിക്കും, നാളെ ഇന്ത്യയിലും അത് വരും. ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ പൊതുവെ അങ്ങനെയാണ് കോടതികളൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നത് അവരെന്ത് ചെയ്യും, അത് ഒഴിവാക്കും, ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒഴിവാക്കും, ഒഴിവാക്കിയിട്ട് ജീവപര്യന്തവും മറ്റും കൊടുക്കും. കാരണം ഉടനെ ഒരു കൂട്ടർ ഒരു അവന് ജയിലിനകത്തിട്ട് ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ കൊടുക്കുന്നു എന്ന് പറയും, അതങ്ങനെയല്ല കാണേണ്ടത്. മനുഷ്യന് തെറ്റുകൾ തന്നാൽ അവന് തിരുത്താൻ അവസരം കൊടുക്കും. ചിലപ്പോൾ അവൻ തിരുത്തിയില്ലെന്ന് വരും, എന്നാലും കുഴപ്പമില്ല, അവസാന ശ്വാസം വരെ അവനതിന് ഒരവകാശമുണ്ട്, അവന്റെ റൈറ്റാണ്. പിന്നെ അവനെ ജയിലിലടയ്ക്കുന്ന എന്തുകൊണ്ട്, അവൻ പിന്നീട് പുറത്തിറങ്ങി വീണ്ടും അവന്റെ ക്രിമിനൽ ആക്ടിവിറ്റികളൊന്നും ചെയ്യാതിരിക്കാനാണ് ജയിലിലടയ്ക്കുന്നത്, പുറത്തു വിട്ടവൻ വീണ്ടും ചെയ്യും. അപ്പൊ അതുപോലെ ഏതൊരു മനുഷ്യനും തെറ്റുകൾ വന്നാൽ സ്വയം അവനെ തിരുത്താൻ അവസരം കൊടുക്കും, അതവൻ സ്വയം തന്നെ തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ ധർമ്മസംഘത്തിലെ ഒരു ആള് പേരിൽ ഗുരുതരമായൊരു ആരോപണം, ആദ്യം ചെയ്യേണ്ടത് എന്താണ്, എന്ത് ചെയ്യണം, അത് മാറിയാൽ പോരാ, അത് ധർമ്മസംഘ അംഗം തന്നെ രാജ്യം, അതിന്റെ അംഗമായിരിക്കാൻ പാടില്ല, അയാള് സ്വയം മാറണം. മനസ്സിലായി, അയാള് സ്വയം എന്ത് ചെയ്യണം, സസ്പെൻഡ് ചെയ്യണം. കാരണം എന്തായാലും ഇങ്ങനെ സംഭവിച്ച താനായിട്ട് ഒരു പ്രസ്ഥാനത്തിന് അത് അയാൾക്ക് ബോധ്യം കാണുമല്ലോ. എങ്ങനെ, അത് ആ വ്യക്തിയാ തീരുമാനിക്കുന്നത്, ആ വ്യക്തി അത്രയും ഒരു വിളവ് വേണം. അപ്പോ അയാൾ മാറിയിരിക്കുന്നു, എന്നിട്ട് അയാൾ എവിടെയെങ്കിലും പോയിരുന്നു. പണ്ട് ഗുരുവിന്റെ കാലത്ത് ഇവിടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ നേരെ തമിഴ്നാട്ടിലേക്ക് നാട് കിടത്തും, തമിഴ്നാട്ടിലേക്ക് പറഞ്ഞോളൂ, അവിടെ പോയി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് അവർ ശരിയാകുകയാണെങ്കിൽ തിരിച്ചെടുക്കും. ഇപ്പോൾ ഗുരുവിന് അങ്ങനെ ചെയ്യുന്നതിനുള്ള അധികാരമുണ്ടായിരുന്നു, ഇന്നാരെങ്കിലും ചെയ്താൽ മറ്റുള്ളവരത് അംഗീകരിക്കില്ല. അത് മാത്രമല്ല, ഈ ധർമ്മസംഘത്തെ സംബന്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന മിക്കവാറും പേര് ഇത് ബ്ലാക്ക് മെയിലിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മെമ്പറാണ്, എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് ബ്ലാക്ക് മെയിലിങ്. മനസ്സിലായ? ഭാവിയിൽ നിങ്ങളൊക്കെ ആരെങ്കിലും മെമ്പറാകുമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ബ്ലാക്ക് മെയിലിംഗ് വിദ്യ ഉപയോഗിക്കുന്നതുകൊണ്ട് ആർക്കും ആരുടെ പേരിലും ഒരു നടപടിയും സ്വീകരിക്കും. അപ്പൊ ഈ നടപടി സ്വീകരിക്കാതിരിക്കുന്നവന് ആയിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ അതപ്പതിച്ചു പോയി, വളരെ അതപ്പതിച്ചു പോയി, പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോ ഈ മെമ്പർഷിപ്പ് ബ്ലാക്ക് മെയിലിംഗ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഇതൊക്കെ മാറ്റം വരണം. അപ്പൊ ഇതാണ് പ്രശ്നം. ശരി, അങ്ങനെ ഒരാള് ഇതായി, അയാളെ പേരിൽ ഒരു നടപടി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ നാളെ പിന്നെ അവൻ കൂടെ ഇരിക്കാൻ ഒക്കത്തില്ല. എന്ത് ചെയ്യും? ഇയാളെ സംഘടിപ്പിക്കും ആൾക്കാരെ, കണ്ടോ എന്റെ മേലെ ഇത് ചെയ്ത്, അപ്പൊ നാളെ നിന്നെ ഇത് തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മളെല്ലാം കൂടെ സംഘടിപ്പിച്ച് അവന് ചാടിക്കണം. പിന്നെ അവന് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇതിന് ഒരു ആത്മാർത്ഥമായ പരിഹാരം എന്ന് പറയുന്ന സ്വയം ഒരു ഡിസിപ്ലിൻ സ്വീകരിക്കുക. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, സ്വയം ഒരു ഡിസിപ്ലിൻ സ്വീകരിച്ചിട്ട് അവൻ മാറിയിരിക്കുക. അവനെപ്പോഴാണോ ബോധ്യമാകുന്നത് ശരി ഞാൻ എന്താണോ എന്റെ പെശുകൾ വേണ്ടെന്നുള്ള പ്രായച്ചിത്തം ചെയ്ത് കഴിഞ്ഞു എന്ന് അവന് തോന്നുകയാണെങ്കിൽ അവന് തിരിച്ചെടുക്കും, വീണ്ടും അവന് പ്രവർത്തിക്കാം. അവനെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കേണ്ട കാര്യമില്ല. അവനെന്ത് ചെയ്യാം? തിരിച്ച് അവനെ വീണ്ടും പൊതുരംഗത്തേക്ക് വരാം. പക്ഷെ സ്വയം അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അവൻ സ്വയം മാറിയുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ തന്നെ കൊന്നു അല്ലേ, രണ്ടുപേരെ കൊന്നു അടുത്ത ദിവസം. ആരാണ് കൊന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? പോലീസ് അന്വേഷണം നടത്തും, കുറ്റപത്രം തയ്യാറാക്കും, കോടതി കൊണ്ടുപോകണം, അവിടെ വിചാരണ നടക്കണം, അവസാനം വിധിക്കണം. ഇത്രയൊക്കെ ആയി കഴിഞ്ഞാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ആരാണ് കൊന്നതെന്നുള്ളത്. പക്ഷെ ഇന്നത്തെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് പറയാൻ ശരി ഇവരാണ് കുറ്റവാളികൾ. അപ്പോ ഇന്നത്തെ സംവിധാനത്തിൽ ഇപ്പൊ കുറ്റവാളികളെ അവർ ഹാജരാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. കുറ്റം ചെയ്തവും മാറിയില്ല ഡമ്മി കുറ്റവാളികളെ, അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും നടക്കുമ്പോൾ ആര് കൊന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്താണോ ആരാണ് ചത്തതെന്നുള്ള ഉറപ്പാണ്. കൊന്നവന്റെ കാര്യത്തിലേ ഉള്ളൂ തർക്കം, ചത്തവന്റെ കാര്യത്തിൽ ഏത് കുടുംബത്തിനാണ് ഒരാൾ നഷ്ടപ്പെട്ടത് അതെല്ലാവർക്കും ഉറപ്പുണ്ട്. അതുപോലെയാണ് ഇതിവിടെയും. നിങ്ങൾ ആരോപണം എന്തോ വരട്ടെ, പക്ഷെ കുറ്റം ചെയ്തവനാണെങ്കിൽ എന്തറിയാം, അവനുറപ്പുണ്ട് എന്റെ ഭാഗത്തുനിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ അവൻ സ്വയം തിരുത്തുക എന്നുള്ളത് ഇത് മാറുന്നതിനൊരു വഴി അങ്ങനെ കാണുന്നുള്ളൂ. അല്ലാതെ ഇന്നത്തെ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റം ഞാൻ കാണുന്നു, ഞാൻ എന്റെ മനസ്സിൽ കാണുന്നു. അതിപ്പോ ഈ ഒരു കുറ്റം ചെയ്യുമ്പോഴേ ഈ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതിന് പല തലങ്ങളുണ്ട് അല്ലേ. ഇപ്പൊ ഒരാളൊരു കുറ്റം ചെയ്തു എന്നിരിക്കട്ടെ, ഇപ്പോ ആ കുറ്റം ചെയ്യുന്ന നമ്മൾ കണ്ടു കണ്ടു എന്നിരിക്കട്ടെ. അപ്പൊ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അത് കുറ്റം ചെയ്ത് അത് കണ്ട് അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് അവന് രണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് അവകാശമില്ല, അതിനാർക്ക് റൈറ്റില്ല. ഇതാണ് ഈ കൊല്ലുന്നവർ പറയുന്ന, അതാണ് ഞങ്ങളുടെ ഒരാളെ കൊന്നു അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അത് ഇന്നാരാണ് കൊന്നതെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു അവരെയും കൊന്നു. ഇപ്പോൾ കുറ്റത്തെ കണ്ടുപിടിക്കുക, കുറ്റം കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ അതിൻ്റെ പ്രതികരണം, ആ കുറ്റത്തിനെതിരെയുള്ള പ്രതികരണം എന്ന് പറയുന്നത് നമ്മൾ നിയമപരമായ വഴിയിലൂടെ ആയിരിക്കണം ചെയ്യേണ്ടത്. നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മളതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. പക്ഷേ കുറ്റവാളികൾ ശക്തന്മാരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞൊന്നും വരത്തില്ല. ചിലപ്പോൾ കഴിഞ്ഞാൽ തന്നെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് മുമ്പ് ശിവഗിരി സംഭവിച്ചത്. അതാണ് കാരണം കുറ്റം ചെയ്യുന്നവന്റെ ശേഷി അനുസരിച്ചിരിക്കും. അത് നിങ്ങളത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ പ്രതീക്ഷിക്കാത്തൊക്കെ സംഭവിക്കും. അതുകൊണ്ട് പ്രതികരിക്കുക എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയാൻ പറ്റില്ല. പ്രതികരിക്കുന്ന എങ്ങനെയെന്നുള്ള ആദ്യം ചിന്തിക്കണം. നമ്മളെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അതിന്റെ പ്രതികരണം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് നിയമപരമായ മാർഗങ്ങളിലൂടെ ചെയ്യാനേ നമുക്ക് റൈറ്റുള്ളൂ, അതിനെ നമുക്ക് അവകാശമുള്ളൂ. അല്ല, എന്താ എന്റെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അവസാനം നായകൻ വില്ലനെ കൊല്ലുന്ന ഒരു രീതിയുണ്ടല്ലോ. മിക്കവാറും അങ്ങനെയാണല്ലോ, വില്ലൻ ഭയങ്കര ദുഷ്ടനാണ്, അവസാനം എന്ത് ചെയ്യും, നായകൻ കൊല്ലും. അത് തെറ്റാണ്. അത് തെറ്റായ ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യാൻ ആർക്കും അവകാശമില്ല. നിയമപരമായ മാർഗത്തിലൂടെ തന്നെ അത് സംഭവിക്കണം എന്നറിയാം. അപ്പോ കുറ്റവാളികൾ രക്ഷപ്പെടുന്നുണ്ടല്ലോ, ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് സമൂഹത്തിന് എന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരണം. കുറ്റവാളികൾക്ക് അതിജീവിക്കാൻ വയ്യാത്ത ഒരു സാമൂഹിക മനസ്സ് ഇവിടെ ഉണ്ടാകും. അതാണ് പറയുന്നത്, ഏജൻസിമാർ ചെയ്യേണ്ട എന്താണ്, ഹിംസ നടക്കുന്നിടത്ത് അഹിംസയെ കുറിച്ച് സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുക, അതിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധിപ്പിക്കുക. അത് സന്യാസിമാർക്ക് ചെയ്യാണ്. അതാണ് സന്യാസിയുടെ ഒരു ജോലി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഇപ്പോ ഗുരുവിന്റെ ഒരു സാഹചര്യത്തിൽ, അന്നത്തെ സാഹചര്യത്തിൽ സന്യാസിമാരുടെ ജോലി എന്ന് പറയുന്നത് ഗുരു ഏൽപ്പിച്ച ജോലികളായിരുന്നു. എന്നുവെച്ചാൽ സമൂഹത്തിൽ അന്നത്തെ എല്ലാ തരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ ആയിരുന്നു അന്നത്തെ പ്രശ്നങ്ങൾ, വേറെയായിരുന്നു. ഇന്ന് ഇടപെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് സന്യാസിക്ക് ചെയ്യാമെന്നുള്ള കാര്യം, ഇന്നത്തെ സമൂഹത്തിലെ തിന്മകൾ, ഇതിനെതിരായിട്ടുള്ള എല്ലാ തിന്മകൾക്കും എതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ് സന്യാസിമാര് ചെയ്യേണ്ടത്. ഹിംസ ഉൾപ്പെടെ ഈ മതരാഷ്ട്രീയ ഹിംസ ഇതല്ല എന്ന് സമൂഹത്തെ ബോധിപ്പിക്കണം. നിങ്ങളുടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ വഴിക്കല്ല എന്ന് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് അങ്ങനെ ബോധിപ്പിക്കാം. പിന്നെ ഈ മതതീവ്രവാദം, രാഷ്ട്രീയ തീവ്രവാദം, സന്യാസിമാർ, ഇപ്പൊ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അവരുടെയും മനസ്സിലൊക്കെ ചില രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ കാണും, ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ സന്യാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ വീണ്ടും പോയി കക്ഷി രാഷ്ട്രീയത്തിന്റെ പിൻഭാവുക എന്ന് പറയുന്ന നാണക്കേടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും അങ്ങനെ ആകാൻ പാടില്ല. മറിച്ച് അവനെന്താ ചെയ്യേണ്ടത്, ഈ പറയുന്ന മതതീവ്രവാദം, ജാത്യഭിമാനം, ജാതി വർഗീയത, ഇതിനൊക്കെതിരായിട്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാവുന്ന ഒരു പ്രവൃത്തി അത് ചെയ്യാം. ഉദ്ബോധനാത്മകമായ ഒരു പ്രവൃത്തി ജനങ്ങളെ ബോധിപ്പിക്കും. അല്ലേ, പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോ ഇത് സന്യാസി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സന്യാസിമാർക്കും ഒരുപോലെ പ്രവർത്തിക്കാൻ പറ്റില്ല, അവരവരുടെ കഴിവനുസരിച്ചല്ലേ പറ്റുള്ളൂ. അല്ലേ, നിങ്ങൾക്കിപ്പോ എന്താ, നിങ്ങള് സന്യാസിയായി അതുകൊണ്ട് എന്തും ചെയ്യാവുന്നതാണോ? അല്ല, നമ്മുടെ നമുക്ക് ഓരോ പരിമിതികളുണ്ട്, നമുക്ക് അവസരങ്ങൾ വേണം, പ്രവർത്തിക്കാൻ അവസരം വേണം, പരിമിതികളുമുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇങ്ങനെ നിങ്ങൾ വന്നു ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. അപ്പൊ ആ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ജോലിയാണ് സന്യാസത്തിൽ. അതെ, നോക്കി നടത്തുക. ഇതൊക്കെ തന്നെ ഒരാൾക്ക് ഇത്രയും ചെയ്യാൻ കഴിയുമെങ്കിൽ അയാൾ അത് ചെയ്യുക. അല്ല, ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു ഒരാൾക്കെല്ലാം ചെയ്യാൻ കഴിയണമെന്ന്. അപ്പോ ഇനി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ ഒരുപാട് മേഖലകളുണ്ട്. അപ്പോ ഔപചാരികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് ഇങ്ങനെ ആണ് ഈ സ്ഥാപനങ്ങളെല്ലാം, സ്കൂളുകൾ, കോളേജുകൾ, ഇതെല്ലാം ഔപചാരികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. സർക്കാരിന്റെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് അതൊക്കെ നടന്നു പോകുന്നു. സിലബസ് അനുസരിച്ച് അവിടെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അവിടെ നിന്ന് മനുഷ്യന് കിട്ടാത്ത ഒരു വിദ്യാഭ്യാസമാണ് അനൗപചാരിക വിദ്യാഭ്യാസം. അതില് സന്യാസിമാർക്കും പങ്കുണ്ട്, അവർക്കും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കും. എന്ത്, ഈ പറയുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന അത്, ഇതിന്റെ ആശയം എന്ന് പറയുന്നത് ഔപചാരികമായ വിദ്യാഭ്യാസത്തിൽ കിട്ടത്തില്ല. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കിട്ടുന്ന ഒന്നല്ല. അതിന് പ്രചാരം കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഗുരുവിന്റെ കാലത്തുണ്ടായിരുന്ന അതേ പ്രശ്നങ്ങളിന്ന് സമൂഹത്തിനും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അന്ന് ഗുരു പറഞ്ഞത് പ്രധാനമായിട്ടും മദ്യപാനത്തെ കുറിച്ചാണ്. ഇന്നിപ്പോ അതിന് മുമ്പോട്ട് പോയിട്ട് ഇന്നത്തെ യുവതലമുറ മുഴുവൻ മയക്കുമരുന്നിന് അണിഞ്ഞ. അപ്പോ ഇതിൽ നിന്ന് യുവജനങ്ങളെ പിന്തിരിപ്പിക്കുക. ഇപ്പൊ തന്നെ ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു. പഴയകാലത്ത് ആരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അവന്റെ കയ്യിൽ അത് ഇരുന്ന് കഴിഞ്ഞാൽ പിടിച്ച് ജയിലിൽ കിടക്കുകയാണ് ചെയ്യുക. ഇപ്പൊ ഗവൺമെന്റിന് മനസ്സിലായി അതല്ല അതിന്റെ പരിഹാരം. ഇപ്പൊ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവനെ റിഹാബിലിറ്റേഷൻ സെന്ററിലായിരിക്കും. എന്ന് വെച്ചാൽ അതിൽ നിന്ന് ലഹരി മുക്തനാക്കാനുള്ള വഴികൾ, ഇന്നൊരുപാട് അതിനുള്ള സംവിധാനങ്ങളുണ്ട്, മരുന്നുകളും മറ്റ് പരിപാടികളൊക്കെ ഉണ്ട്, ബോധവൽക്കരണ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ യുവതലമുറയെ അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇറങ്ങി പ്രവർത്തിക്കാം. ഇന്നും ഉണ്ടല്ലോ. ഇന്നിപ്പോ പണ്ടത്തെ പോലെ കെട്ടുകല്യാണം നിർത്താൻ വേണ്ടിട്ട് പ്രസംഗിക്കേണ്ട കാര്യമുണ്ട്? കോഴിവട്ടൽ നിർത്താൻ വേണ്ടിട്ട് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വല്ല എവിടെയെങ്കിലും അപൂർവമായി നടന്നാലായി എന്നെങ്കിൽ ഇല്ല. അതെല്ലാം പോയി. പ്രാഥമിക വിദ്യാഭ്യാസം ആവശ്യമാണെന്നൊന്നും ആരും ഉദ്ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ജനങ്ങൾക്കതൊക്കെ അറിയാം. ശുചിത്വത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് സാമാന്യ ജനങ്ങൾക്കെല്ലാം ശുചിത്വത്തെക്കുറിച്ച് ബോധമുണ്ട്. പിന്നെ കൂടുതലായി വന്നാൽ കൊറോണയുടെ ശുചിത്വം പഠിപ്പിച്ചാണ്. അല്ലാത്തുള്ള ശുചിത്വമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനെയുള്ള വളരെ സമൂഹത്തെ, ഇന്ന് നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ്, ഇതിന്റെ ഇത് 99% നടക്കുന്നത് ലഹരിക്ക് അടിമയായിട്ടാണ്. എല്ലാ അക്രമങ്ങളും ലഹരി ഇതാണ്. അപ്പോൾ ലഹരി വിമോചനത്തിന് വേണ്ടിയിട്ടാണ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക, ലഹരി വിമോചന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, അതിനൊക്കെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇന്ന് വളരെ പ്രസക്തിയുള്ളതാണ്. അതൊരു സർക്കാരിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പല വിഷയങ്ങളുമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായി വരുന്ന ഇന്ന് ഈ മതതീവ്രവാദം, ത്തിനെതിരെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക, ഏതെങ്കിലും മതസംഘടനയെ കൊണ്ട് കെട്ടാതിരിക്കുക ജനങ്ങളെ. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മള് ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ, ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിവുണ്ടെങ്കിൽ അവൻ തന്നെ ഒരു സ്ഥാപനമായി മാറും. അവന് പിന്നെ സ്ഥാപനത്തിന്റെ ആവശ്യമൊന്നും മനസ്സിലായി. പ്രത്യേകിച്ചൊരു സ്ഥാപനത്തിന്റെ പിന്തുണ ആരറിഞ്ഞ് പ്രവർത്തിക്കുന്ന അവൻ തന്നെ സ്ഥാപനം. അത് നേരാമണ്ണം പ്രവർത്തിക്കുകയാണെങ്കിൽ, അതിലവന് കഴിയുന്നതും വീഴ്ചകൾ പറ്റാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ തന്നെ സ്ഥാപനമാകും. ഒരു സ്ഥാപനത്തിന്റെ പിന്തുണ. പക്ഷെ സ്ഥാപനങ്ങൾ ഭാവിയിൽ നിലനിൽക്കണമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായാലേ നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ നിലവ് പിന്നെ ഇതേ കൊണ്ട് എന്താ പ്രയോജനം എന്ന് ആൾക്കാർ ചിന്തിക്കും. നിങ്ങൾ ഇങ്ങനെയുള്ള കുറെ ആശ്രമങ്ങളും അതും ഇതും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുകൊണ്ട് സമൂഹത്തിന് എന്താ പ്രയോജനം എന്ന് ജനങ്ങൾ ചോദിക്കും. അങ്ങനൊരു ചോദ്യം വരും, അങ്ങനൊരു ചോദ്യത്തെ നേരിടേണ്ടി വരും. അപ്പൊ സമൂഹത്തിന് പ്രയോജനമുള്ള ഇത്തരം ഇതുപോലെ ഒരുപാട് മണ്ഡലങ്ങളിൽ അങ്ങനെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രവർത്തിക്കാൻ ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് എന്താണ് അവൻ അവിടെ നേരെ പ്രവർത്തിക്കുകയാണെങ്കിൽ സമൂഹം അംഗീകരിക്കുന്നു. അതൊരു സംശയം വേണം. സമൂഹം അംഗീകരിക്കാന്ന് വെച്ചാൽ അവനിപ്പോ നോബൽ സമ്മാനം കിട്ടണമെന്ന് വിചാരിച്ചാൽ നടന്നു വരത്തില്ല. ഇനി അത്രയൊന്നും ആഗ്രഹിച്ച കളയരുത്. അതൊന്നും പ്രതീക്ഷിച്ച് ചെയ്ത് കളയരുത്. ഭാരതരത്നം തന്നെ വേണം. ചിലപ്പോ കുറഞ്ഞെന്തെങ്കിലും കിട്ടും. കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും ഒരുപോലെ കണ്ട് പ്രവർത്തിക്കാൻ. അതെ, ഇതൊക്കെ ചെയ്യുന്നതിനിപ്പോ അതൊന്നും വേണ്ട. കളരി പേര് പഠിപ്പിക്കുന്നവർക്കും എന്തുണ്ട്? പത്മശ്രീ ഉണ്ട്. നാട്ടുമരുന്ന് ചെയ്താലും പത്മശ്രീ, പച്ചമരുന്ന് ചെയ്താലും, അതുകൊണ്ട് അതൊന്നും ഒരു വലിയ കാര്യമല്ല. അതൊക്കെ ഇപ്പോ ആർക്കും കിട്ടുന്ന, അതിനുവേണ്ടിയൊന്നും ആരും പ്രവർത്തിക്കേണ്ട കാര്യമൊന്നും. അത് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിനു വലിയ പിന്നെ ഒരിക്കൽ സുകുമാർ അഴിക്കൊണ്ടിന് പത്മശ്രീ കൊടുക്കും പുള്ളി നിരാകരിച്ചു. ആ പുള്ളിയുടെ നിലപാട് ശരിയായിരുന്നു. വേണ്ടാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്? പുള്ളിയുടെ അത്ര പോലും യോഗ്യതയില്ലാത്തവർക്ക്, പുള്ളിയെ പോലെ ഒരു ദക്ഷിണാശാദ്യ ഒരാ അത്രയും യോഗ്യതയില്ലാത്തവർക്ക് പത്മവിഭൂഷണം കൊടുത്തിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യുന്നു? പത്മശ്രീ കൊടുക്കും. പുള്ളിക്ക് മനസ്സിലായി ഇത് വാങ്ങുന്നത് ശരിയല്ല. അതുപോലെ ഈ പച്ചമരുന്ന് കൊടുക്കുന്നവർക്കും ഇതൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കേണ്ട കാര്യമുണ്ട്. സംശയം തോന്നുന്നു. അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ അത് നമ്മൾ ആലോചിക്കണം. നിങ്ങളിപ്പോ ശിവഗിരിയുടെ നിങ്ങളിപ്പോ ഇങ്ങനെ മഞ്ഞ കൂടിത്തിരിക്കുമ്പോൾ ഭാവിയിൽ സ്വപ്നം കാണുന്നുണ്ടായിരിക്കും ശിവഗിരിയുടെ അധികാരങ്ങളൊക്കെ. ഈ അധികാരം എന്ന് പറയുന്നത് ഇതിനൊരു ഈ ത്രിതല പഞ്ചായത്തിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ അധികാരം പോലുമില്ല. ഞാറ്റത്തെ ഇവിടെ വന്നു ചേരുന്ന 10 അഗതികളുടെ മുമ്പിൽ ഇങ്ങനെ പൊങ്ങച്ചൻ കാണിക്കാന്നുള്ളതല്ലാതെ 40 ഇവിടെ നിങ്ങളെപ്പോലെ വരുന്ന അഗതികൾ, എന്നെ പോലെയൊക്കെ വരുന്ന അഗതികളുടെ മുമ്പില് ഭയങ്കര എന്തോ ആണെന്ന് കാണിക്കാന്നുള്ളതല്ല. ഇതിനൊന്നും യാതൊരു വിലയില്ല. ഇതേ സ്വത്തൊക്കെ നോക്കി നടത്തുക എന്ന് പറഞ്ഞാൽ ഈ സ്വാമിമാരെ കാണും മറ്റുള്ളവരെ ഏൽപ്പിച്ച അവർ അതിന്നും ഭംഗിയായിട്ട് കാണും. എന്തേ ഇതിനും നല്ലോണമെന്നാണ്. അപ്പൊ പിന്നെ ഇതിലൊക്കെ ഈ അധികാരത്തിലൊക്കെ എന്തോ ഭയങ്കര സംഭവിക്കുകയാണ്. വോട്ട് ജയം പരാജയം ഇതൊക്കെ ജീവിത പ്രശ്നമായിട്ട് എടുക്കുന്നു വെച്ചാൽ ബോധമില്ല. അല്ല, സ്വത്തല്ല, സ്വത്ത് വേണം. സ്വത്തിന് സദുപയോഗം. അതിനുവേണ്ടിട്ടില്ലേ ഇത് ഉണ്ടാക്കിയത്? നീ ഗുരു ചെയ്ത മണ്ടത്തരമെന്ന് പറയേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്താണോ, മുന്നോട്ട് ചെല്ലുമ്പോൾ ധാർമ്മികമായ പ്രവർത്തനങ്ങൾക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കി വെച്ചാണ്. ഇപ്പൊ സ്വത്ത് പ്രശ്നമൊന്നുമില്ല, അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ച് ഇരിക്കും. ആണവശക്തി എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. മനുഷ്യന് കൊല്ലാനും ഉപയോഗിക്കും. അത് ഗുരുവിനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാത്തോണ്ടാണ്. അതാണ് പറയുന്നത്. ഇതിന്റെ ചില ഫിലോസഫേഴ്സ് പറയും വെർബലിസവും ആക്ടിവിസവും. എന്റെ നല്ല അർത്ഥത്തിൽ, അതിന് മോശമായ അർത്ഥമാണ് കേട്ടോ. അപ്പൊ വെർബലിസം എന്ന് പറഞ്ഞാൽ ചിലരിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും, ചിന്താ ഗോപുരങ്ങൾ ഇങ്ങനെ ഇരിക്കും. ക്രിയാത്മകമായി ഒന്നും ചെയ്യത്തില്ല. ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പ്രവർത്തിക്കും, ചിന്ത കാണത്തില്ല. ഇത് രണ്ടും നമുക്ക് ഗുരുവിൽ കാണാം. ചില പാശ്ചാത്യ തത്വചിന്തകർ ഇതിനെ കുറിച്ച് പറയും, ഗുരു എന്ന് പറഞ്ഞാൽ വെറും ഒരു ചിന്തകനുമല്ല, വെറും ഒരു പ്രവർത്തകനുമല്ല. അപ്പൊ അത് ഇപ്പൊ ഒരാൾ പറയണം, ഇപ്പൊ ഞാൻ പറയണം, എനിക്ക് ഗുരുദേവ കൃതികൾ വായിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, ഇതാണ് എന്റെ ജോലി, അപ്പൊ ഗുരുവിന്റെ ആദർശം എന്ന് പറയുന്നത് ഇതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഏറ്റവും വലിയ എന്താണ് ആത്മവഞ്ചനാണ്. എന്തുകൊണ്ട്? എന്നെ സംബന്ധിച്ച് ഇത്രയേ പറ്റൂ, ഞാൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, മറുവശം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് സ്വയം സമ്മതിക്കുന്നു. അല്ല, ഇതാണ് ഇത് മാത്രമാണ് ഗുരുവിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് തെറ്റാണ്. ഗുരുവിന്റെ കാഴ്ചപ്പാട് ഒരിക്കലും അങ്ങനെയല്ല. ഗുരു രണ്ടിലും ഒരുപോലെ നിന്ന ആളാണ്. ഏത് ഭൂരിപക്ഷമല്ല, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഗുരുവിന്റെ എന്ന്. പക്ഷെ മനസ്സിലാക്കിയാലും പ്രയോജനമില്ലല്ലോ, നമുക്കിപ്പോ കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഏത് കാര്യം മനസ്സിലാക്കുമ്പോഴും ആദ്യം നോക്കേണ്ട നമ്മുടെ കഴിവാണ്. നമുക്കതിന് കഴിവുണ്ടോ? ഉണ്ടോ? കഴിവില്ലെങ്കിൽ പറ്റത്തില്ല. നമുക്ക് കഴിയുമെങ്കിൽ ഇതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്. അല്ല, വായിച്ചാൽ മനുഷ്യന് മനസ്സിലാക്കാൻ വയ്യാത്ത ഗ്രന്ഥങ്ങൾ എഴുതി വയ്ക്കുന്നതുകൊണ്ടല്ല, അതിന് കാര്യമൊന്നുമില്ല. ഒരു ഇതിന് രണ്ടിനും തുല്യമായ പ്രാധാന്യം കൊടുത്ത ആളാണ്. ഒരാൾക്ക് കഴിയുമെങ്കിൽ എന്നുകൂടെ പറയണം. എന്ത് പറയുമ്പോഴും നമ്മൾ നമ്മുടെ കഴിവിനെ കുറിച്ചുകൂടെ ഒന്ന് വിലയിരുത്തണം. നമുക്ക് കഴിയുമെങ്കിൽ രണ്ടും ചെയ്യണം. അത് കഴിയില്ല. എങ്ങനെ? വാസനയ്ക്കനുസരിച്ച് എന്ത് ചെയ്യണം? അത് തന്നെ. അവർക്ക് അനുവദിക്കുക എന്ന് വെച്ചാൽ പ്രവർത്തിക്കുക തന്നെ. ആരുടെ അനുവാദം എന്തിന്? കഴിവുള്ളവൻ പ്രവർത്തിക്കുക, ആരുടെ അനുവാദം? അനുവാദത്തിന്റെ ആവശ്യം.